അഭിവന്യ പിതാവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ 50 ആണ്ടുകൾ പൂർത്തീകരിക്കപ്പെട്ടത് 1994 ഓഗസ്റ്റ് 24 ജൂബിലിയുടെ സ്മരണ നിലനിർത്തുവാൻ ആ കരുണാമയൻ കണ്ടെത്തിയത് ജാതിമതഭേദമന്യേ നിർധനരായ പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടത്തിക്കൊടുക്കുക എന്നതായിരുന്നു. 50 വർഷത്തെ തൻ്റെ വൈദിക ജീവിതം കൊണ്ട് കർത്താവ് എത്ര നല്ലവനെന്നും ജീവിതം എത്ര മാധുര്യമുള്ളതാണെന്നും അഭിവന്യ തിരുമേനി അനുഭവിച്ചറിഞ്ഞു. ജൂബിലിയോടനുബന്ധിച്ച് വിവാഹിതരായ നവദമ്പതികളെയും വൈദികരെയും വിശ്വാസികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച വാക്കുകളിൽ നിന്ന് 1944 നാം ഇവിടെ കൂടിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നേരെ പോയാൽ 100 മൈൽ ചെല്ലുമ്പോൾ അവിടെയാണ് കാൻഡി സെമിനാരി. നേരെ പോയാൽ അവിടെയാണ് ഞാൻ വൈദിക പഠനം നടത്തിയത്. ആധുനിക ലോകത്തിലെ ഏറ്റവും ആപത്കരമായ ദുഃഖ സമ്മിശ്രമായ നിമിഷം, ആധുനിക യുദ്ധ സാമഗ്രികൾ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുക സാധ്യമല്ല. അണുബോംബ് ഉപയോഗിച്ചേ മതിയാവൂ എന്ന് അമേരിക്ക തീരുമാനിച്ചു. അവിടെ സൗരസൈന്യാധിപൻ ഞങ്ങളുടെ സെമിനാരിയുടെ താഴെയുള്ള ദുംബ്ര വാലിയിൽ ഞങ്ങൾ കുന്നിൻ്റെ മുകളിൽ ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം, ഒരു ബോംബ് വീണാൽ ഞങ്ങളെല്ലാവരും ഒരുപോലെ കരിഞ്ഞു പോകും. ഈ സാഹചര്യത്തിലാണ് 1944 ഓഗസ്റ്റ് 24 ദൈവത്തിൻ്റെ അവാച്യമായ സ്നേഹത്തിൻ്റെ ഫലമായി ഒരു വൈദികനാകുവാൻ എനിക്കിടയായത്. ഞാനിത് ആഗ്രഹിച്ചതല്ല, ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടക്കുക. 5-8 വർഷം കഴിഞ്ഞപ്പോൾ പരിസ്ഥിതാവ് എന്നെ ഒരു വെത്രാനായിട്ട് നിയമിച്ചു. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ഈ അതിരൂപതയിലെ ഉത്തമന്മാരായ വൈദികരെ പേര് ചൊല്ലി ദൈവം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവമെന്നെ ഈ പദവിയിലേക്ക് വിളിക്കുന്നു, അതൊഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ സസന്തോഷം ഞാനത് സ്വീകരിച്ചു. പുനഃത്രാനായും ഒരു വൈദികനായുമുള്ള എൻ്റെ കഴിഞ്ഞ 50 വർഷത്തെ ജീവിതം ദൈവം എത്ര നല്ലവനാകുന്നു, ജീവിതം എത്ര മധുരമാകുന്നു എന്നതിൻ്റെ ഒരനുഭവമാണ്. ഞാൻ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ഇതിലെല്ലാം അപ്പുറമായി എല്ലാ കാര്യങ്ങളിലും ദൈവനെ നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തു.